വേറെ എന്താണ്? ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു സ്റ്റേറ്റിൽ ഒരു സെനറ്റ് നിയമം പാസാക്കി, ജാതി വിവേചനത്തിനെതിരായിട്ട് നിയമം പാസാക്കി. ആ നിയമത്തിന്റെ വിശേഷത അറിയണമെങ്കിൽ അതിനെ തുടർന്ന് കിടന്ന സംഭവങ്ങൾ മനസ്സിലാക്കേണ്ട. ഈ നിയമം പാസ്സായി കഴിഞ്ഞപ്പോൾ അതിനെതിരായി പ്രതിഷേധിച്ചത് ഹൈന്ദവ സംഘടനകൾ. അവർ പറഞ്ഞു ഇത് ഞങ്ങളെ ടാർഗറ്റ് ചെയ്യാണ്, എന്നുവെച്ചാൽ ഞങ്ങൾ ജാതി വിവേചനം നടത്തുന്നു എന്ന് ഇതിൽ ഈ നിയമത്തിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും, അതുകൊണ്ട് ഈ നിയമം ശരിയല്ല. എന്നാൽ ഈ നിയമത്തെ അനുകൂലിച്ച് അവിടെ പ്രകടനം നടത്തി ദളിത് സംഘടനകൾ. അപ്പൊ ഈ കൂട്ടർ ഈ ലോകത്ത് എവിടെ പോയാലും ശരി, ഇവര് വിവേചനമൊക്കെ കൊണ്ടേ പോകത്തുള്ളൂ. ഇതിവിടത്തെ മാത്രം പ്രശ്നമല്ല, ആൾക്കാർ പറയുന്നു ഇവിടെ ഈ വിവേചനമൊക്കെ തീർന്നു. ഇവരെവിടെ ചെന്നാലും, അപ്പൊ അമേരിക്കയിലും അവസാനം അവർക്ക് നിയമം ഉണ്ടാക്കേണ്ടി വന്നു, ജാതി വിവേചനം പാടില്ല. ഇത് ഈ അടുത്ത ദിവസം നടന്ന സംഭവമാണ്. ഇവിടെ ഓരോരുത്തർ എഴുതുന്നത് അതൊക്കെ പഴയ കഥയാണെന്ന് അതൊന്നുമില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയിൽ ഏകദേശം 300,000 ഇന്ത്യക്കാരുണ്ട് ജോലിക്കായി പോയി, അവിടെ ജോലിക്കായി പോയിട്ടുള്ളവർ, ഇവിടെ സിറ്റിസൻസ് കൂടാതെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ആന്ധ്രാപ്രദേശത്തു നിന്നാണ്. അവിടെ ഏറ്റവും വലിയ ആന്ധ്രയിൽ ജനിച്ച് വളർന്നു വരുന്ന ഓരോ ചെറുപ്പക്കാരൻ്റെയും സ്വപ്നം അമേരിക്കയാണ്. ഇപ്പോൾ ഈ അവിടെ ആണ് ഇന്നും വളരെ ശക്തമായ ജാതി വിവേചനം നിലനിൽക്കുന്നത്, ആന്ധ്രയിലാണ്. അതുകൊണ്ട് അവിടെയാണ് ഈ രണ്ട് കൂട്ടരും. ഈ ദളിത് സംഘടനകളെന്ന് പറയുന്നു ആന്ധ്രക്കാർ തന്നെ, ഹൈന്ദവരെന്ന് പറയുന്നു ആന്ധ്രക്കാർ തന്നെ. അപ്പോൾ ഈ വിവേചനങ്ങൾ അവിടെ തൊഴിൽ സ്ഥാപനങ്ങളിൽ ഉണ്ടെന്ന് ദളിത് വിഭാഗങ്ങൾ പരാതി കൊടുത്തു. അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, അവരെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കും, അവർക്ക് പ്രൊമോഷൻ കൊടുക്കത്തില്ല. ഇങ്ങനെയൊക്കെ നിരന്തര ശല്യമായപ്പോഴാണ് അവർ ഇതിനെതിരായിട്ട് അവിടെ ശബ്ദം ഉയർത്തി. അവസാനം ഒരു സ്റ്റേറ്റിൽ ഇനി മറ്റുള്ളിടത്തും വരും, ജാതി വിവേചനം അമേരിക്ക പാടില്ല, ജാതീയമായ വിവേചനം മാത്രമല്ല ദേശീയമായ വിവേചനവും പാടില്ല എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇന്നുമൊക്കെ സജീവമാണ്. കേരളത്തിൽ കുറെ മാറ്റം വന്നു എന്ന് പറയുന്നത് ശരിയാണ്, അത് ഇന്ത്യയുടെ മാറ്റമല്ല, കേരളത്തിന്റെ മാത്രം മാറ്റമാണ്. അത് എന്റെ കൂടെ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇന്നും ഇതൊക്കെ. അപ്പൊ ഇത് വെച്ച് നമ്മൾ മനസ്സിലായി ഹൈന്ദവ സംഘടന എന്ന് പറഞ്ഞ ആരാണ്, ആരാണ് ഈ ഹൈന്ദവ സംഘടന? ഇതിലൊക്കെ പ്രതിഷേധിക്കാൻ പോകുന്ന ഹൈന്ദവ സംഘടന പിന്നെ വേറെന്താണ്? അല്ലെങ്കിൽ അടുത്തയിലേക്ക് പോകാം. പുരുഷാകൃതി പൂണ്ട ദൈവമോ നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. ഇതിൽ അവസാനത്തെ വരി വളരെ വ്യക്തമാണ്, ആരെ കുറിച്ചാ പറയുന്നു? ഈ ഗുരു, ഈ അനുകമ്പയാണ്ടവൻ കരുണാവാനായ നബിയാണ്. അതിനോട് ചേർന്ന് വരുന്നു. സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ. അതിനോട് ചേർക്കണം, സരളാദ്വയ ഭാഷ്യകാരനായിരിക്കുന്ന ഭാഷ്യകാരനാം ഗുരു എന്ന് വെച്ചാൽ ഭാഷ്യകാരനാണ് അവിടുത്തെ ഗുരു. ഭാഷ്യകാരൻ വേറെ, ഗുരു വേറെയല്ല. സരള അദ്വയ ഭാഷ്യകാരനായിരിക്കുന്ന ഗുരു, കാരണം എന്താണ് ഈ ഗുരുപരമ്പരയിൽ, ഭാരതീയ ഗുരുപരമ്പരയിൽ ഒരു പ്രധാന സ്ഥാനം ശങ്കരാചാര്യർ കൊടുത്തിട്ടുണ്ട്. നാരായണം, പത്മഭൗമം, വസിഷ്ഠം എന്ന് പറഞ്ഞിങ്ങനെ വരുമ്പോൾ എന്താണ് ശങ്കരാചാര്യം അധാസ്യ എന്ന് പറഞ്ഞിങ്ങനെ ആ ഗുരുപരമ്പര പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരാളാണ് ശങ്കരാചാര്യൻ. പ്രത്യേകിച്ച് ഈ ദശനാമി സമ്പ്രദായത്തിൽ സന്യാസിമാരെല്ലാം ഗുരു, അവരുടെ ഗുരുപരമ്പരാ സ്തോത്രം ആണത്. നാരായണം, പത്മഭൗമം, വസിഷ്ഠം, ശക്തിഞ്ച തത്വത്ര പരാശരഞ്ച, കേട്ടിട്ടുണ്ടോ അത്? കൂടെ ചൊല്ലാറുണ്ടോ? ആ പരമ്പരയിൽ വരുന്നതാണ്. പക്ഷെ വടക്കേന്ത്യയിൽ അത് വളരെ, വടക്കേന്ത്യ വെച്ചാൽ എല്ലാവരുമല്ല, ഈ ദശനാമി സന്യാസ സമ്പ്രദായത്തിൽ എല്ലാ ദിവസവും ചൊല്ലുന്നതാണ്. അതിനും വരും സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യം അസ്മദാചാര്യ പര്യന്ത, അതുകൂടെ ചൊല്ലാറുണ്ടോ? ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ വളരെ, വടക്കേ ഇന്ത്യ എല്ലാവരും ചൊല്ലില്ല, ഈ ദ്വൈതികളൊന്നും ചൊല്ലത്തില്ല. രാമാനന്ദ സമ്പ്രദായം അവരാര് ശങ്കരാചാര്യരുടെ പേര് ചേർത്ത് ചൊല്ലത്തില്ല. പക്ഷെ ഞാൻ നമ്മളെപ്പോലെയുള്ളവരൊക്കെ അവിടെ ചെന്നാൽ ചെന്ന് പറ്റുന്നത് ഈ അദ്വൈത സമ്പ്രദായത്തിൽ, അവിടെയെല്ലാം ഇത് നിർബന്ധമാണ്. അപ്പോൾ അവിടെ സദാശിവൻ, പിന്നെ ശങ്കരാചാര്യൻ, പിന്നെ പറയുന്നു എൻ്റെ ഗുരു, ഇങ്ങനെ മൂന്ന് പേരാണ്. അപ്പോൾ ആ ഗുരുപരമ്പരയിൽ വരുന്ന ആളാണ്. അതുകൊണ്ട് സരളാദ്വയ ഭാഷ്യകാരനാം ഗുരു എന്ന് പറയുന്നു. ആ ആണോ ഈ അനുകമ്പയാണ്ടവൻ. ഏത് ഈ എന്ന് പറയുന്ന ഗുരുവിനെ വിശേഷിപ്പിക്കുന്നു. ഈ അനുകമ്പയാണ്ടവൻ, അനുകമ്പയുള്ളവനായി ഗുരു വേറെ ആരെ വിശേഷിപ്പിക്കാനും? വേറെ ആരും എഴുതിയാണ്? ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഗുരു തന്നെ എഴുതി വയ്ക്കും ഈ അനുകമ്പയാണ്ടവനെ തന്നെ കുറിച്ച്. അതിരുന്നോട്ടെ, കൊടുത്തു വരുന്നതല്ലേ, അതവിടെ തന്നെ ഇരുന്നോട്ടെ. അത് കുഴപ്പമൊന്നുമില്ല, എല്ലാരോ ഗുരുവിനെ കുറിച്ച് എഴുതിയാണ് എന്ന് പറയാൻ എൻ്റെ തെളിവൊന്നുമില്ല. ആകെ ഉള്ളത് വിവേകോദയത്തിൽ വന്ന ഒരു ലേഖനം, അത് മാത്രമേ ഉള്ളൂ. ഇത് ഗുരു എഴുതിയല്ല, ഗുരുവിനെ കുറിച്ച് എഴുതിയാണെന്ന ഒരു ലേഖനം, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ലേഖനം ഇപ്പൊ എൻ്റെ കയ്യിലില്ല, വിവേകോദയം നോക്കിയാൽ കാണുമോ. അപ്പോൾ പിന്നെ ഈ പറയുന്ന ഇത് വായിച്ച് നമ്മൾ അർത്ഥം മനസ്സിലാക്കി വരുമ്പോൾ ഇതെല്ലാം ഗുരുവിനെ ചേരത്തുള്ളൂ, വേറെ ഈ പറയുന്ന ആർക്കും ചേരത്തില്ല. അപ്പോൾ ആരോ നല്ലൊരു കവിത എഴുതി, അതിന് ഇവിടെ ഉണ്ടായിരുന്ന ഗുരു പരമ്പരയോടുള്ള ഒരു ബഹുമാനത്തിൽ അവരവിടെ പേര് കൊണ്ടുവന്നു. ആണോ ഇത് നബിയാണോ ക്രിസ്തുവാണോ ശങ്കരാചാര്യരാണോ, ഇങ്ങനെയൊക്കെ ഒരു അലങ്കാരികമായ പ്രയോഗം. ഇത് സസന്ദേഹം എന്ന് പറയുന്ന ഒരു അലങ്കാരമാണ്. സസന്ദേഹം അലങ്കാരികമായ പ്രയോഗമാണ്. അതായത് നമ്മൾ കേട്ടിരിക്കും വളരെ പ്രസിദ്ധമായ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പോവോ, ഇതാണ് സസന്ദേഹ അലങ്കാരത്തിന് ഉദാഹരണം. എന്താണ് നല്ല കോമള താമര പൂവോ, വളരെ മൃദുവായ മനോഹരമായ അരുമയുള്ള പുഷ്പം താമരപ്പൂ ആരും കണ്ടാൽ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു ശിശുവിനെ കണ്ടപ്പോൾ കവിക്ക് തോന്നുകയാണ് ആ ശിശുവിൻ്റെ ഓമനത്വം, പിന്നെ അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ മൃദുത്വം എല്ലാം, ഏത് ജീവികളുടെയും ശിശു എന്ന് പറയുന്ന വളരെ എന്താണ് ലാളിക്കാൻ തോന്നുന്ന ഓമനത്വമുള്ള, ആരെയും ആകർഷിക്കുന്ന രൂപമായിരിക്കും. അത് പട്ടിയായാലും പൂച്ചയായാലും ശരി, പട്ടിയൊക്കെ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ കല്ലെടുത്തെറിയും, പക്ഷെ ഒരു പട്ടിയുടെ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എന്തോരും അതിനോടൊന്ന് കളിക്കണമെന്ന് തോന്നുന്നു. കാരണം അത്രയും ഓമനത്തോളമാണ് ശിശുക്കൾ. അപ്പോൾ ആ ഒരു ശിശുവിനെ കണ്ടിട്ട് ഒരാൾക്ക് തോന്നുകയാണ് എന്താണ്, ഇത് മൃദുവായ മനോഹരമായ സുന്ദരമായ ആകർഷകമായ ഒരു താമരപ്പൂവാണോ എന്ന് ശിശുവിനെ കുറിച്ച് ശിശുവിനെ കണ്ടിട്ട് സന്ദേഹിക്കുകയാണ്. അതാണ് സസന്ദേഹം, അതാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു ആലങ്കാരികമായ പ്രയോഗമാണിത്. അപ്പോൾ ഇവിടെ ഗുരുവിനെ കണ്ടിട്ട് ഒരാൾ ചോദിക്കുന്നു, ഇത് സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവാണോ, ആ ഭാഷ്യകാരനായ ഗുരു തന്നെയാണോ ഈ ഗുരു എന്നാണ്. ഭാഷ്യകാരനായ പ്രസിദ്ധനായ ആ ഗുരുവാണോ ഈ ഗുരു എന്നാണ്. അത്രയും ചേർച്ചയുണ്ട്, രണ്ടും തമ്മിലുള്ള ചേർച്ച അത്രയാണ്. അത് ചോദിക്കുന്നു, എന്താണ് പുരുഷാകൃതി പൂണ്ട ദൈവമോ, പുരുഷൻ എന്ന് വെച്ചാൽ അവിടെ മനുഷ്യനെന്നുള്ള അർത്ഥമാണ്, ആണെന്നുള്ള അർത്ഥമല്ല, മനുഷ്യന്റെ ആകൃതി ഉള്ള ദൈവമാണോ ഈ കാണുന്നത്. അതും ആലങ്കാരികമായൊരു പ്രയോഗമാണ്. അപ്പോൾ കുഞ്ഞ് താമരപ്പൂവാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇവിടെ ചോദിക്കുന്നത്, ഗുരു ദൈവമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, കാരണം ഇപ്പം ദൈവത്തിന് മനുഷ്യൻ്റെ രൂപമാണെന്ന് പറയാൻ പറ്റും, പറയാൻ പറ്റില്ലല്ലോ. ദൈവത്തെ അരൂപി എന്നും പറയും, ദൈവത്തിന് രൂപമല്ലെന്നാണ് പലരുടെയും സങ്കല്പം. മനുഷ്യൻ്റെ രൂപമല്ല ദൈവത്തിന്, അങ്ങനെയൊക്കെയുള്ള സങ്കല്പമുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഗുരു എന്ന് പറയുന്നത് മനുഷ്യരൂപം ധരിച്ചിരിക്കുകയാണ്. അപ്പം നേരിട്ട് ഗുരു ദൈവം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഗുരുവിന് മനുഷ്യരൂപം ഉണ്ട്, ദൈവത്തിന് ആ രൂപമില്ല. ദൈവം അരൂപിയാണ്. പിന്നെ ഗുരു ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്താണ്, നീ സത്യം ജ്ഞാനം ആനന്ദം, നീ എല്ലോ സൃഷ്ടിയും ദ്രഷ്ടാവ ഇത് സൃഷ്ടിജാലം, ഇങ്ങനെയൊക്കെയാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗുരു എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപത്തിലാണ്. അപ്പോൾ ദൈവം മനുഷ്യരൂപത്തെ കൊണ്ടിരിക്കുന്നതാണോ എന്ന് ആലങ്കാരികമായ പ്രയോഗം. നിജരിച്ച് ഈ പറയുന്ന ആളിന് അതിനൊരു സന്ദേഹമുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, ആ ഈശ്വരീയമായ എല്ലാ ഗുണങ്ങളും ഗുരുവിൽ കാണുന്നുണ്ടെന്നാണ്. ദൈവമാണെന്ന് സന്ദേഹിക്കുകയല്ല, അത് അലങ്കാര പ്രയോഗത്തിൽ അങ്ങനെ വരും. എന്ന് പറഞ്ഞാൽ ഒരു താമരപ്പൂവിലുള്ള എല്ലാ വശ്യതയും മനോഹാരിതയും ആകർഷകതയും എല്ലാം ഈ കുഞ്ഞിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചിട്ടാണ് ഇത് പറയുന്നത്, അല്ല അതീ സംശയിച്ചിട്ടുണ്ട്. പക്ഷെ താമരപ്പൂ വേറെ, കുഞ്ഞ് വേറെ, അതിന് പല കാരണങ്ങളുമുണ്ട്. അത് പുഷ്പമാണ്, കുഞ്ഞ് എന്താണ് മനുഷ്യജീവിയാണ്, ആ വ്യത്യാസമുണ്ട്. പക്ഷെ അതിനുള്ള എല്ലാ സവിശേഷതകളും ഈ കുഞ്ഞിനുമുണ്ട്. അതുപോലെയാണ് ഇവിടെയും, ദൈവത്തിൻ്റെതായ എല്ലാ ക്വാളിറ്റികളിലും എവിടെയുണ്ട്, ഗുരുവിലുമുണ്ട്. എന്നാൽ ദൈവം അരൂപിയാണ്, ഗുരു എന്താണ് പുരുഷാകൃതി പൂണ്ടിരിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. വിശേഷണം ഗുരുവിനോട് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഈശ്വരീയമായ ഗുണങ്ങളോടുകൂടി മനുഷ്യനായി ജനിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഗുരു എന്നുള്ളതാണ് ഇതിൽ തെളിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ ഗുരുവിൻ്റെ വിശേഷണമായി ചേർക്കുന്നതാണ്. ബാക്കി ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യുന്ന മനസ്സിലാക്കി വേറൊന്നും ഈ പറയുന്നിടത്തൊന്നും ഇതൊന്നും ചേരാൻ പ്രയാസമാണ്. ചിലടത്ത് ചേരും, പ്രത്യേകിച്ചും കാരുണ്യത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അതെല്ലായിടത്തും ചേരത്തില്ല, ചിലയിടത്തൊക്കെ ചേരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വ്യാഖ്യാതാക്കളൊക്കെ എഴുതുമ്പോൾ മനുഷ്യന്റെ ആകൃതി ഉള്ള ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യന്റെ ആകൃതിയുള്ള ഒരു ദൈവവുമായിട്ട് വേറൊരാളുണ്ട്, അങ്ങനെ ഉണ്ടായാലേ ഇത് ശരിയാവൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടാണ് വ്യാഖ്യാനിക്കുന്നത്. ദൈവം മനുഷ്യാകൃതി കൊണ്ട് ഒരാളുണ്ട്, വേറെ ആരോ ഒരാൾ. അതിന് ചിലർ വ്യാഖ്യാനിക്കുന്ന ഇത് വ്യാസനാണ്, ചിലർ വ്യാഖ്യാനിക്കുന്ന ഇത് നരനാരായണൻ നാരായണ ഋഷിയാണ്, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒരുപാട് പേരെ കണ്ടെത്താം, ചിലതൊക്കെ യോജിക്കും ചിലത് യോജിക്കത്തില്ല. നമുക്ക് പലരെ കുറിച്ചും പറയാൻ പറ്റുന്നത് എന്താണ്, ദൈവം മനുഷ്യരൂപത്തിലിരിക്കുന്നതാണ്. ഇനി രാമനെ കുറിച്ചോ കൃഷ്ണനെ കുറിച്ചോ ഒക്കെ പറയാം, പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെ പറയുന്ന ഈ അനുകമ്പ എന്ന് പറയുന്ന ഗുണം അങ്ങോട്ട് പൂർണ്ണമായും അവിടെയൊന്നും യോജിക്കത്തില്ല. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അനുകമ്പ ആണ്ടവൻ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അപ്പൊ അനുകമ്പ ആണ്ടവൻ എന്ന് പറയുമ്പോൾ ഗുരുവിലാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. അതുകൊണ്ട് പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്ന് പറയുന്നത് ഗുരുവെന്നെടുക്കുന്നതാണ് മനസ്സിലാക്കാൻ എളുപ്പം. ഇനിയിപ്പം നിങ്ങൾ പറയുന്നു ശിവേരിയുടെ അഭിപ്രായം എന്താണ്, ഇത് ഗുരു എഴുതിയെന്നാണ് അല്ലേ എന്റെ അഭിപ്രായം. പക്ഷെ നിങ്ങൾ ഗുരുവിന്റെ മുമ്പെ ചെന്ന് പ്രാർത്ഥിക്കുന്ന എന്താണ്? അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരോ ആരെയാ എന്താണ് പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്ന് പ്രാർത്ഥിക്കുന്ന ആരോട്? അപ്പൊ ഗുരുവിനല്ലേ കാണുന്നത് അല്ലേ? ഇപ്പോ ഇപ്പോഴല്ലേ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്ന് പ്രാർത്ഥിക്കുന്ന ഗുരുവിനെ മനസ്സിൽ കണ്ടിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ പിന്നെ ഇത് വേറൊരാൾ എഴുതിയാവുന്ന കരുതുന്നതിലേ നല്ലത്. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഗുരുവാണ്, അർത്ഥം നോക്കുമ്പോഴും ഗുരുവാണ്, പിന്നെ ഇത് ഗുരു എഴുതിയാവുന്ന അങ്ങനെ എന്നാ എനിക്ക് മനസ്സിലായില്ല പറയുന്നു. ഞാനെന്താ അത് ഈ പറയുന്നതുമായിട്ട് എന്താ ബന്ധം മനസ്സിലാവുന്നു? ഗുരു പറയുന്നെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നല്ലേ പറഞ്ഞു. കേട്ടില്ല, ഇതൊക്കെ പഠിച്ചിട്ട് അതിനല്ലേ ഇവിടെ പറഞ്ഞത്? ബുദ്ധൻ അനുകമ്പാമൂർത്തിയാണ്, ജിനൻ അനുകമ്പാമൂർത്തിയാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. എന്താന്നാര് പറഞ്ഞു? തർക്കമുള്ള വിഷയമല്ലല്ലോ. അതിലെന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ബുദ്ധൻ അനുകമ്പാമൂർത്തിയാണ്, അത് ഈ പറഞ്ഞതുമായിട്ട് എന്താ ബന്ധം? ഒരുപാട് ഉടൽപെട്ട് കീർത്തിയാം ഒരുപാട് നിങ്ങൾ അനുകമ്പ എന്തോ എന്ന് പറയുന്നതിന് അതുമായിട്ട് എന്താ ബന്ധം? ഒരു തർക്കമില്ല. ആ വ്യക്തി ആരെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഗുരുവിത എഴുതിയെങ്കിൽ ആരാ വ്യക്തി? അതുകൂടെ പറയുന്നു. ആരെന്നില്ല ഞാൻ ചോദിക്കുന്നു, ആരോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചേരും? എല്ലാവർക്കും ചേരും. അങ്ങനെ ഒരു വ്യക്തിയെ എന്താണ് ഗുരു ഇപ്പൊ എഴുതുകയാണ്, എന്താണ് ഈ അനുകമ്പയാണ്ടവൻ, ഈ അനുകമ്പയോടുകൂടിയിരിക്കുന്ന ആള്, അനുകമ്പയോടുകൂടിയിരിക്കുന്ന ഈ ആള് എന്ന് പറയണമെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. എഴുതാം, ഗുരുവിന് പ്രശ്നമൊന്നുമില്ല. അത് ആരെന്നുള്ളേ ഉള്ളൂ. ആ വ്യക്തി ഇതെല്ലാം യോജിപ്പിക്കണം. ആ വ്യക്തിയിൽ അതാരാ വ്യക്തി എന്നാ പ്രശ്നം തീർന്നു. ഗുരുവിന്റെ ആളിനെ കുറിച്ചാണ് പറയുന്നത്, ഈ അനുകമ്പ ആണ്ടവൻ എന്ന് ഇന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഗുരു എഴുതിയത് ഇതെല്ലാം എന്താണ്? അതായത് ഇപ്പൊ നോക്കിയ എന്താണ്, കോമള താമര പൂ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കണ്ടുകൊണ്ട് എഴുതുകയാണ്. അപ്പോ ആ കവിയുടെ മുമ്പിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് എഴുതുകയാണ്. ആ കുഞ്ഞിനാണ് ഈ വിശേഷണങ്ങളെല്ലാം ചേരുന്നത്. അതുപോലെ ഇത് എഴുതിയ ആളുടെ മുമ്പിൽ എന്താണ്, അനുകമ്പ ആണ്ടവനായ ഒരു വ്യക്തിയുണ്ട്. അനുകമ്പയുള്ള സാധാരണ വ്യക്തിയല്ല, അനുകമ്പയുള്ള ഒരു വ്യക്തിയുണ്ട്. ആ അനുകമ്പയുള്ള ആ വ്യക്തി അങ്ങനെയാണെങ്കിൽ എഴുതാൻ പറ്റും. അപ്പൊ ഇത് പിന്നെ ഇരയിമ്മൻ തമ്പി അത് എഴുതുമ്പോ ഒരു കുഞ്ഞിനെ കണ്ടിട്ടാണ് എഴുതിയത്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. അതുപോലെ അനുകമ്പ, ഈ അനുകമ്പ ഉള്ളവനായ, എങ്ങനെയുള്ള അനുകമ്പ? ഒരുവയുടെ എറമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പ ഉള്ളവനായ ഒരു വ്യക്തി, ആ വ്യക്തിയെ കുറിച്ചാണ് ഈ പറയുന്നത് മുഴുവൻ. നിങ്ങൾ പറയുന്നു അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ഗുരു എഴുതിയെങ്കിൽ ആ വ്യക്തി ആരെന്നാ ഞാൻ ചോദിക്കുന്നത്. സിമ്പിൾ, ആരാണ്? അതാരാണ്? അങ്ങനെ ഒരാൾ ആരെന്ന് ചോദിക്കുക, ആള് തന്നെ ഇന്ന ആളിനെ കുറിച്ചാണ് എഴുതിയെന്ന് പറയണം. അത് പറയാൻ കഴിയാത്തിടത്തോളം കാലം എന്താണ്, ഈ അനുകമ്പ ആണ്ടവനായി ഗുരു ഉണ്ട്, ഗുരുവിനെ കണ്ടുകൊണ്ട് ആരും എഴുതി. അതിനെ കുറിച്ചുകൂടെ എളുപ്പം മനസ്സിലാക്കാൻ, അനുകമ്പ ഉള്ളവനായി ഒരാള് നമ്മുടെ മുമ്പിലുണ്ടാര്, ഗുരു, ഗുരുവിനെ കണ്ടുകൊണ്ട് എഴുതി. ഈ പറയുന്ന വിശേഷമല്ല, ഗുരുവിന് ചേരുന്നു. ഇപ്പൊ അത് മറ്റാരോ എഴുതിയതാണ് എന്ന് മനസ്സിലാക്കുന്ന എളുപ്പം, മനസ്സിലാക്കാൻ എളുപ്പം. അതുകൊണ്ട് പറയും അല്ലെങ്കിൽ പറയണ ഇത് ആരെ കണ്ടുകൊണ്ട് എഴുതി, ഒരാള് കൂടിയേ തീരും. പിന്നെ ഇതിൽ ഒരുപാട് പേരെ പരാമർശിക്കുന്നുണ്ട്, അവരെ കുറിച്ചൊന്നുമല്ല എഴുതിയിരിക്കുന്നു. ആ അവരെയൊക്കെ ഒരു ഈ പറഞ്ഞതുപോലെ ശിശുവിനെ കുറിച്ചാണ് എഴുതിയത്, താമരപ്പൂവിനെ കുറിച്ചല്ല. മനസ്സിലായി? ശിശുവിനെ കണ്ടുകൊണ്ട് എഴുതുകയാണ്, താമരപ്പൂവിനെ കണ്ടുകൊണ്ടല്ല എഴുതിയത്. അത് അലങ്കാര പ്രയോഗത്തിന്റെ ഒരു വശ്യതയാണ്, അതങ്ങനെ എഴുതുക എന്ന് പറയുന്നു. അപ്പോ ഇതാരാണ്? അതും അനുകമ്പയുടെ മൂർത്തി ആയിരിക്കണം, അത് അനുകമ്പാ മൂർത്തി ആയിരിക്കണം. ആ വ്യക്തി ആരായാലും ശരി, അങ്ങനെ ഗുരു ഒരാളിനെ കണ്ടുകൊണ്ട് എഴുതിയെങ്കിൽ ആ വ്യക്തി ആരെന്നുള്ളതിന് ഇത്രയും പറഞ്ഞാൽ ഗുരു എഴുതിയ തന്നെ. എനിക്കിപ്പോ ഇത് ഗുരു എഴുതി അല്ലാന്ന് സമർത്ഥിക്കണമെന്ന് വാശിയൊന്നുമില്ല. ആയിക്കോട്ടെ, അങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നും എനിക്കില്ല. അതാരെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇത് ഞാൻ കരുതുന്നത്, ഇത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഞാൻ കരുതുന്നത് ഇത് ഗുരുവിനെ കുറിച്ച് ആരും എഴുതിയാണ് എന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഗുരു ജീവിച്ചിരുന്ന സമയത്ത് എന്താണ് ഗുരുവിനെ ദൈവമായി കണ്ട് ഗുരുവിൻ്റെ ശിഷ്യന്മാര് ഗുരുവിൻ്റെ അനുയായികൾ ആരാധിച്ചിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഗുരുവിനെ അങ്ങനെ കണ്ടിരുന്നു, ദൈവമായിട്ട് കണ്ട് ആരാധിച്ചിരുന്നു. പിന്നെ ഗുരു സമാധിയായതിനു ശേഷവും നാട് മുഴുവൻ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളുണ്ടാക്കി പ്രതിമ വയ്ക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്നത് ദൈവമായിട്ട് കണ്ടുകൊണ്ടാണ്. ഇന്ന് നടപ്പിലിരിക്കുന്ന ഒരു രീതി അതാണ്. അപ്പോൾ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ഒരാൾ ഗുരുവിനെ ദൈവമായി കണ്ട് ഇങ്ങനെ ഒരു പദ്യം എഴുതുന്നതിൽ അതിശയമൊന്നുമില്ല. അല്ലെങ്കിൽ പ്രശ്നം തീരും ആരാണ് ഈ ഇവിടുത്തെ അനുകമ്പയാണ്ടവൻ, ഈ അനുകമ്പയാണ്ടവൻ എന്നാ പറയുന്നത്. പിന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നു, നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. നിന്റെ ആ തിരുമൈ, അതാണ് ഇവിടെ പറയുന്നത്. എന്ത് പുരുഷാകൃതി അവിടെ പറയുന്നത്, തിരുമൈ. അപ്പൊ പുരുഷാകൃതി തിരുമൈ എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തി അവിടെ വേണം, ഒരാള് വേണം, എന്നാലേ അങ്ങനെ പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ തിരുമൈ അല്ലെങ്കിൽ പുരുഷാകൃതി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ആ മനുഷ്യനെ കുറിച്ചുള്ള ആ രൂപം, ആ രൂപത്തെ വിട്ടകലാതെ ചിന്തി, നിരന്തരം ആ രൂപത്തെ ധ്യാനിക്കണം എന്നാ പറയുന്നത്. ഏത് രൂപത്തെ? ഏത് രൂപത്തെയാണ്? അനുകമ്പാമൂർത്തിയായ ഒരു വ്യക്തിയുടെ രൂപത്തെ ധ്യാനിക്കണമെന്നാ പറയുന്നു. നിൻ തിരുമയെ വിട്ടകലാതെ ചിന്തി. ഇവിടെയും പറയുന്നു പുരുഷാകൃതി പൂണ്ട ഒരു ദൈവമാണ് എന്നാണ്. ഇതൊക്കെ വെച്ച് മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് പറയുന്നത് ഈ സ്തുതിയൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ്. ഒരു മനുഷ്യനെയാണ് നിൻ തിരുമൈ എന്ന് പറയുമ്പോൾ എന്താണോ അഭിസംബോധന ഇത് പറയുകയാണ്. ഒരു വ്യക്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കേവലം ഒരു ആശയമല്ല, അമൂർത്തമായ ഒരു ആശയത്തെ കുറിച്ചല്ല പറയും. ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ ദൈവമാണെന്ന് പറയുന്നു. മനുഷ്യനെന്നെന്തുകൊണ്ട് പറയുന്നു? ശരീരമുള്ളതുകൊണ്ട്. ദൈവം എന്നെന്തുകൊണ്ട് പറയുന്നു? അതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഒരു മനുഷ്യനാണ് ഈ സ്തുതിക്കുന്നതല്ല. ആ മനുഷ്യൻ ആരാണ്? ഗുരുവാണ്. എങ്ങനെ എഴുതിയെന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഗുരു എപ്പോഴും ധ്യാനിച്ചിരുന്ന ആ മനുഷ്യൻ ആരാണ്? അതിനോട് ഉത്തരം പറയണം. ആരാണ്? ഏതെങ്കിലും ഒരു മനുഷ്യനെ ഗുരു അങ്ങനെ നിരന്തരം ധ്യാനിച്ചിരുന്നു, എപ്പോഴും മനസ്സിൽ ആ മനുഷ്യന്റെ രൂപം നിൽക്കണമെന്ന് അങ്ങനെ ഗുരു ധ്യാനിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തി ലോകത്തുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ? ആരാണ് ആ വ്യക്തി? അത് തന്നെ എന്ന് പറഞ്ഞു. ആരാണത്? ആളാര്? അങ്ങനെ ഒരാൾ നിരന്തരം ഗുരു ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് കിടന്ന ഒരാൾ, നിൻ തിരുമയെ വിട്ടകലാതെ ചിന്ത എപ്പോഴും വേണമെന്നാണ്. എപ്പോഴും ആ രൂപത്തെ മനസ്സിങ്ങനെ ധ്യാനിച്ചുകൊണ്ട് കിടന്നു. അങ്ങനെ ഒരാൾ ഗുരുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗുരു ദേവതകളെയൊക്കെ സ്തുതിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ദേവതകളുടെ കാര്യമല്ല പറയുന്നു, പിന്നെയോ മനുഷ്യന്റെ കാര്യമാണ്. ഇവിടെ വ്യക്തമായി പറയുന്നു പുരുഷാകൃതി പൂണ്ട ദൈവവും. അപ്പൊ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അതൊക്കെ ഉദാഹരണങ്ങളല്ലേ. ശിശുവാണോ താമര? താമരയെ പോലെ എന്ന് പറഞ്ഞാൽ ശിശു താമര എന്നാണ് എന്റെ അർത്ഥം. അതിനല്ലേ ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞ എന്തിനു വേണ്ടിയാ? ഇത് കഴിഞ്ഞിട്ടില്ലേ പിന്നെ അടുത്ത വരി. ഇവിടെ തീരിട്ട് പ്രശ്നം ആദ്യം, അടുത്ത വരി ഇത് കഴിഞ്ഞിട്ടില്ലേ? ഇവിടത്തെ പ്രശ്നം ആദ്യം തീർക്കണം, പിന്നെ അടുത്ത് വരിപ്പോ. അങ്ങനെ ഈ പദ്യം പഠിച്ചിട്ട് ഓ അപ്പൊ നമ്മളെയൊക്കെ സ്തുതിക്കുകയാണോ ചെയ്ത ഗുരു? പിന്നെ നോക്കി, ഇത് അനുകമ്പയുള്ളവന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയല്ല, അനുകമ്പ ഉള്ളവനെ ധ്യാനിക്കുകയാണ്. ഒരു മഹത്വം പറയുന്നതല്ല, അനുകമ്പയുള്ള ഒരു വ്യക്തിയെ ധ്യാനിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരു വ്യക്തിയെ, വ്യക്തി എന്ന് പറഞ്ഞ ഒരു ശരീരം ഉള്ള ഒരു മനുഷ്യ ആകൃതിയെ ധ്യാനിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മളെയൊക്കെ ധ്യാനിച്ചുകൊണ്ടാണ് ഗുരു തുടങ്ങിയത്. നമ്മളൊക്കെ ഗുരു ഇത് എഴുതി വെച്ചപ്പോ അതാരെന്ന് പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. ഇന്ന വ്യക്തി എന്നില്ല എന്നത്, ഇപ്പൊ ഒരാള് ശിവനെ ധ്യാനിക്കുന്നു, വിഷ്ണുവിനെ ധ്യാനിക്കുന്നു. അപ്പൊ ധ്യാനിക്കുന്ന ആളിന് പ്രത്യേകിച്ച് ആ രൂപത്തെ ധ്യാനിക്കുകയാണെങ്കിൽ ആ രൂപം വേണ്ടേ? വിഷ്ണുവിനെ ധ്യാനിക്കുന്ന ആളിന് വിഷ്ണുവിന്റെ രൂപം വേണ്ടേ? ശിവനെ ധ്യാനിക്കുന്ന ആളിന് ശിവന്റെ രൂപം വേണ്ടേ? അപ്പൊ അനുകമ്പാമൂർത്തിയായ ഒരു വ്യക്തിയെ ധ്യാനിക്കുന്നു. ആ മെയ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെയ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ ആ ശരീരത്തെ ധ്യാനിക്കണ്ടേ? അതിന് ശരീരമുള്ള ഒരാൾ വേണ്ടേ? നമ്മളാരെങ്കിലും മതിയോ? ഞാനോ നിങ്ങളോ മതിയോ ഗുരുവിനെ ധ്യാനിക്കാൻ? എന്താ പറയുന്നു? പ്രഭാഷണങ്ങളിലും വ്യാഖ്യാനങ്ങളിലും ഒന്നും ഇതില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ സംശയം വരുന്നത്. ആരും അത്രയും ചിന്തിക്കുന്നില്ല. ഒരാളൊരു വ്യാഖ്യാനം എഴുതി വെച്ചാൽ അത് നോക്കിയിട്ട് ബാക്കിയുള്ളവരെന്തെയും അതിൽ അപ്പുറത്ത് കിടക്കുന്ന വാക്കെടുത്ത് ഇപ്പുറത്തിട്ട്, ഇപ്പുറത്ത് കിടക്കുന്നിടത്ത് അപ്പുറത്തിട്ടൊരു വ്യാഖ്യാനം എഴുതും. അപ്പോൾ അത് സ്വന്തം വ്യാഖ്യാനമായി. അല്ല, ഇതാരും ചിന്തിച്ചൊന്നുമല്ല എഴുതുന്നത്. അല്ല, നിങ്ങളൊരു വ്യക്തിയെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ പറയും ഗുരു തന്നെ എഴുതിയെന്ന് പറയും. എന്നാലും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം ഈ എഴുതി വെച്ചിരിക്കുന്നൊന്നും എന്താണ്, ഒരു അനുകമ്പയില്ലാത്ത ആൾക്കാരെയാണ് കൂടെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്. അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അതും ഇവിടെ നമ്മൾ വിശദീകരിച്ചല്ലോ, ഇവരാരും അനുകമ്പയ്ക്ക് ചേർന്ന ആൾക്കാരല്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ അതിനകത്ത് വരും. അനുകമ്പ ഇല്ലാത്തവരെയൊക്കെ പണ്ട് അതുപോലെ ആയിപ്പോ. അത് എന്താണ്, ഡോക്ടർ പൽപ്പ് ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ടെന്നാണ്, സ്വാമി ഈ ബോധമില്ലാത്തതിനെയൊക്കെ പിടിച്ച് ബോധവാനം തന്നെ. അത് കേട്ടിട്ടുണ്ടാകനെ, സത്യമില്ലാത്തവനെയൊക്കെ പിടിച്ച് സത്യവൃതനാക്കി, ധർമ്മമില്ലാത്തവനെയൊക്കെ പിടിച്ച് ധർമ്മവൃതനാക്കി എന്ന് പറഞ്ഞു. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതായിട്ട്, അല്ല ഡോക്ടർ പൽപ്പുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്നുള്ളതിന് യാതൊരു ഒരു സംശയിക്കേണ്ട കാര്യമില്ല. ഇവരാരുടെയെങ്കിലും എന്തെങ്കിലും പ്രവൃത്തികളിൽ അനിഷ്ടം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഗുരുവിനോട് അത്രയും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്, മിണ്ടാതിരുന്ന ആളല്ല. അതുപോലെ ആയിപ്പോ അവസാനം, കരുണയില്ലാത്തവനെയൊക്കെ പിടിച്ച് കരുണയുണ്ടാവനാക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരിയാകും. പിന്നെ ഇങ്ങനെ ഇത് നമുക്ക് ശരിയായ ഉത്തരം കിട്ടിയില്ലെങ്കിലേ പിന്നെ അവസാനം വന്നു വന്ന് ഇതൊക്കെ നമ്മളെ കുറിച്ച് എഴുതിയാണെന്നുള്ള സമാധാനത്തിൽ തന്നെ അതൊക്കെ കഴിഞ്ഞ അറിവുള്ളവനാണ് ജീവി എന്നൊക്കെ കഴിഞ്ഞതൊക്കെ അത് ഈ പറയുന്നതുമായിട്ട് എന്താ ബന്ധം? അറിവുള്ളവനാണ് ജീവി. അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, ആ ക്ലാസ് കേട്ട് നോക്കണം. ഇനി അത് വീണ്ടും ഒരിക്കൽ കൂടെ പറയാം, പ്രയാസമാണ്. ആ ക്ലാസ് ഒന്ന് കേട്ട് നോക്കണം, എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അത് കേട്ടിട്ട് പിന്നെ ചോദിക്കുക. അത് കേട്ടാ? ആ, അത് കേട്ടിട്ട് ചോദിക്കും. വീണ്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞു ഈ ക്ലാസ്സൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് ചോദിച്ചാ ഞാൻ അന്ന് വിശദീകരിച്ചു. എനിക്ക് കാര്യത്തിൽ ഒരു നിർബന്ധമുണ്ട്, മനസ്സിലായോ? അങ്ങനെ ഒരു വാശിയൊന്നും എനിക്കില്ല, പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. അത് സംശയിക്കാനോ? അല്ല, സംശയിക്കല്ലോ, എല്ലാരും അങ്ങനെ എന്നെ വിശ്വസിക്കുന്നു. പിന്നെ എന്തിനാ സംശയിക്കുന്നു? ആ, ഞാനൊരു അന്ധവിശ്വാസിയല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഞാൻ അന്ധവിശ്വാസിയല്ല, ഇവിടുത്തെ സ്വാമിമാര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്, എന്റെ അനുഭവത്തിൽ നിന്ന് അത് പഠിച്ചാണ്. ഇപ്പൊ ഞാൻ എന്ത് കിട്ടിയാലും പരിശോധിക്കും, അത് അതിന്റെ ശരി തെറ്റുകളൊക്കെ പരിശോധിക്കും. പരിശോധിച്ചിട്ട് എന്റെ അഭിപ്രായം പറയും. അതെന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്വീകരിക്കാൻ തള്ളിക്കളയാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാകും. അപ്പൊ ഞാൻ ആദ്യമേ പറയുന്നുണ്ടല്ലോ. ഏതും പരിശോധിക്കുക, നമ്മുടെ അഭിപ്രായം എന്താണ് അത് പറയുക, ഇതാണ് എന്റെ രീതി. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കണ്ടെത്തണം. ഞാൻ ചോദിച്ച ഈ ചോദ്യങ്ങൾക്ക് സമാധാനം പറയണം, വെറുതെ അങ്ങ് അഭിപ്രായം പറഞ്ഞാൽ പോരെ. ഞാൻ സംശയിച്ചല്ല പറയുന്നത്, പരിശോധിച്ചിട്ട് എന്റെ അഭിപ്രായം പറയണം. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല, മനസ്സിലായോ? ഞാൻ അങ്ങനെ സംശയിച്ച് ജീവിക്കുന്ന ആളല്ല, സംശയരോഗമൊന്നും എനിക്കില്ല. ഞാൻ ഇതൊക്കെ പരിശോധിച്ചു, എന്റെ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞു, അതാണ് എന്റെ അഭിപ്രായം. മറിച്ച് തെളിവുകൾ കിട്ടുന്നതുവരെ ഇതാണ് എന്റെ അഭിപ്രായം. ഇനി വേറെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം മാറ്റാനോ, എന്താ കുഴപ്പം? തെളിവ് വേണം. ഇതുവരെ ഇത് പരിശോധിച്ചാൽ ഇത് ആരോ ഗുരുവിനെ കുറിച്ച് എഴുതിയെന്നാണ് എന്നേ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ അർത്ഥം വെച്ച് ചിന്തിച്ചാണ് പറയുന്നത്, അത് വേറെ ഒന്നുമല്ല. ഒന്നും എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാൻ അങ്ങനെ പറയും. അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് എന്താണ്, ജീവിതകാലം മുഴുവൻ എന്താണ് രമണ മഹർഷിയുടെ രൂപം ധ്യാനിച്ചാണ് ആ ഗുരു ജീവിച്ചത് അല്ലേ? പിന്നെ ഈ തിരുമയും വിട്ട് അകലാത ചിന്തയും അങ്ങനെ വരും. ഇത് എല്ലാം കൂടെ ഒരു കൃതിയാ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. രമണ മഹർഷിയെ കുറിച്ച് എഴുതിയെങ്കിലേ എപ്പോഴും തിരുമയും വിട്ടകലാതെ ചിന്തയിലാണ് ഗുരു നടന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ പഴയ പാഠം, കഴിഞ്ഞ വർഷത്തെ. ഇത് 2023, അതൊക്കെ 2022 ആ ക്ലാസ്സുകൾ കേട്ടു വന്ന്, കേട്ടിട്ട് വന്ന് ചോദിക്കും ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. അല്ലാ പറഞ്ഞത് ഇവരടുത്തും എത്തത്തില്ല, അത് കേട്ടിട്ട് ചോദിക്കും. അതൊന്നും ആർക്കും അറിയില്ല, വെറുതെ ഊഹാപോഹങ്ങൾ എഴുതി വെക്കുന്നതാണോ? കൃത്യമായി മരിച്ചിട്ട് ഇപ്പൊ ഇവിടെ 1915 എന്താ ഇതിനെന്താ തെളിവ്? ഒന്നുമില്ല. അതിനൊന്നും ഈ പറയുന്നവരുടെ കയ്യിൽ നിന്നും ആരും ഒരു തെളിവുമില്ല. ഇവർ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ട് കേൾവികളനുസരിച്ച് ഇന്നാര് പറഞ്ഞു മറ്റേ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്, അല്ലാതെ ഇതിനൊന്നും ഒരു തെളിവുമില്ല. ആദ്യമായിട്ട് ഇതിന്റെ ഈ കാലത്തെക്കുറിച്ചൊരു ധാരണ ആദ്യം കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നത് ഡോക്ടർ ഭാസ്കരന്റെ കൃതികളിലാണ്. ആദ്യമായി പുള്ളിയുടെ ചില ഊഹാപോഹങ്ങളൊക്കെ വെച്ച് അങ്ങനെ ചെയ്തു. അതിനൊന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല അതൊക്കെ എഴുതിയിരിക്കുന്നു. പ്രബോധനാത്മക കൃതി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. എന്താ ഈ പ്രബോധനാത്മക കൃതി എന്ന് പറയുന്നത്? ബാക്കി കൃതി എഴുതിയപ്പോഴൊന്നും ഗുരുവിന് ബോധമില്ലായിരുന്നു. ഈ പ്രബോധനാത്മക കൃതി എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ആ പ്രയോഗം തന്നെ തെറ്റാണ്. ഇതെല്ലാം എഴുതുമ്പോഴും നല്ല ബോധത്തിൽ തന്നെ എഴുതിയത്. പിന്നെന്താ ഈ പ്രബോധനം? പ്രബോധനാത്മക കൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വെറുതെ ഒരു ഇത്തിരി കട്ടിയുള്ള ഒരു സംസ്കൃതം അങ്ങ് പ്രയോഗിച്ച അതിനെന്തെങ്കിലും അർത്ഥം വരും? അങ്ങനെ പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? പ്രബോധന കഴിഞ്ഞാൽ പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വഴി എഴുതിയാള് ബോധിപ്പിക്കുക എന്നായിരിക്കും ഉദ്ദേശിച്ച് പറയുന്നത് ആൾക്കാർ. അപ്പോ ബോധിപ്പിക്കുക, ബോധിപ്പിക്കാനാണ് എഴുതിയെന്ന ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ എല്ലാം പ്രബോധനമാണല്ലോ, എല്ലാം ബോധിപ്പിക്കുക എഴുതിയത്. അതെ, ഈ പറയുന്ന സാരോപദേശം അല്ലേ അനുകമ്പാദേശം? അപ്പൊ ഇത് പ്രബോധനമല്ലേ? ആൾക്കാരെ ബോധിപ്പിക്കാനല്ലേ എഴുതി? പ്രബോധനം എന്ന് വെച്ചാൽ എന്താണ്? ആത്മീയ പ്രബോധനം എന്നൊക്കെ സാറിന് പറയാറ്, മറ്റുള്ളവരെ ബോധിപ്പിക്കുക. ഇത് പ്രബോധനമല്ലേ? സാരോപദേശം ഏ ഇതൊക്കെ എന്താണ്? ഇതെല്ലാം പറയുന്നതിനെല്ലാം സാരോപദേശം എന്ന് വെച്ചാൽ സാരമായ അർത്ഥവത്തായ ഉപദേശം. ഇതല്ലാതാണോ സാരം എന്ന് വെച്ചാൽ? അർത്ഥം സാര ഉപദേശം, അർത്ഥവത്തായ ഉപദേശം, ഇതെല്ലാം സാരോപദേശങ്ങളാണ്, പ്രബോധനമാണ്. അതിനെന്താ പ്രത്യേകിച്ച്? എന്താ എല്ലാ കൃതികൾക്കും അത് ചേരുന്നതാണ്. പിന്നെ ആ പേരെ കേട്ട് വിഭജിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എല്ലാം ഗുരുദേവ കൃതികളാണ്. ഗുരുദേവ കൃതികൾ എന്ന് പറഞ്ഞാൽ ശരി. പിന്നെ ഇത് ഇങ്ങനെ അതി കയറി കൂടിയിട്ടുണ്ടോ അവിടെ ഇരുന്നോട്ട്? അതിനെന്താ കുഴപ്പം? നമ്മളിത് മനസ്സിലാക്കിയാൽ മതി. ഇത് ദർശനമല്ലേ? ജീവകാരുണ്യം ദർശനമല്ലേ? ഇങ്ങനെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. എനിക്കറിയില്ല ആരാ ഇതൊക്കെ കൊണ്ടുവന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം, ഗദ്യം പദ്യം, ഗദ്യപദ്യം അയം കാവ്യം എന്നൊക്കെ പറയും. അങ്ങനെ പറയാം, ഗദ്യകൃതികൾ പദ്യകൃതികൾ തന്നെ. മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്ന അവിടുന്ന് അതിൻ്റെയൊക്കെ തുടക്കം. അതൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. ഗദ്യം പദ്യം എന്ന് വിചാരിക്കും, പറയുന്നതിന് കുഴപ്പമില്ല. അനുകമ്പ എന്ന് പറയുന്ന ഒരു മഹത്തായ ദർശനമല്ലേ? അത് ദാർശനിക കൃതി അല്ല എന്നാരും പറഞ്ഞു. ഗുരുവിന്റെ ദർശനത്തിന്റെ അടിസ്ഥാനം തന്നെ അനുകമ്പയാണ്. ഇന്നിപ്പോ പുതിയ പുതിയെന്ന് വെച്ചാൽ ഇപ്പൊ വ്യാപിച്ചു വരുന്ന ഒന്നാണ് ഗ്രീൻ ഫിലോസഫി. അതിന്റെ അടിസ്ഥാന അനുകമ്പയാണ്. എന്ന് വെച്ചാൽ ഒരു ഇല പോലും നമ്മൾ നുള്ളിയെടുക്കരുതെന്നാണ് ആവശ്യമുണ്ടായത്. അനുവാദം ഒന്നും ചോദിക്കരുത്, നുള്ളരുത്. അനുവാദം ആരുടെ അടുത്ത് ചോദിക്കുക? നുള്ളരുതെന്നാണ്. നമ്മൾ വെറുതെ പോകുമ്പോൾ ചെടിയിലെ വായിലിട്ട് കടിച്ചിട്ട് പോകാറില്ലേ, സാധാരണ ചെയ്യാറില്ലേ, ആടും ഒക്കെ ചെയ്യുന്നവൻ. അതുപോലും ചെയ്യരുതെന്നാണ് ഗ്രീൻ ഫിലോസഫി. ഗുരുവിന്റെ ഇതൊക്കെ അത് ഗുരു ഈ പറയുന്നൊക്കെ അതിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ ഇത് ഫിലോസഫി അല്ല, ദർശനമല്ല എന്ന് ആര് പറഞ്ഞു? ഗദ്യകൃതി പദ്യകൃതി എന്ന് വേണമെങ്കിൽ തിരിക്കുക, അല്ലെങ്കിൽ ഗുരുദേവ കൃതികൾ എന്നാണ്. കുഴപ്പമൊന്നുമില്ല. സ്തോത്രകൃതി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം, പക്ഷെ അത് ഈ സ്തോത്രത്തിനകത്തുണ്ടല്ലോ ദർശനം. പിന്നെ വേണമെങ്കിൽ ദേവതാസ്തുതി എന്ന് പറയാം വേണമെങ്കിൽ. ഇപ്പൊ ഇതുണ്ടല്ലോ ജനനി നവരന്തം നവരത്ന മഞ്ചേരി, ദേവതാസ്തുതിയാണ്, പക്ഷെ അത് ദാർശനികവുമാണ്. അതിൻ്റെ അകത്തെല്ലാ ദർശനങ്ങളും അതിൻ്റെ അകത്ത് നിറച്ചിരിക്കുകയല്ലേ. വേണമെങ്കിൽ ദേവതാസ്തുതികളെന്ന് പറയാം, പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇപ്പോ അഹിംസയെ കുറിച്ച് പറയുന്നവർ ദേവതാസ്തുതിയല്ല. അങ്ങനെയൊക്കെ വേർതിരിക്കണമെങ്കിൽ വളരെ സൂക്ഷ്മമായി ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് വേർതിരിക്കുന്നു. വെറുതെ ചാടിക്കേറി പ്രബോധനം അത് എന്നൊക്കെ പറയുന്നതൊക്കെ വെഡിത്തമാണ്, അങ്ങനെ തിരിക്കാൻ പറ്റില്ല. എല്ലാം പ്രബോധനം എന്ന് പറഞ്ഞാൽ എല്ലാം പ്രബോധനമാണ്. കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ചിന്തിച്ച് വേണോ അതൊക്കെ ചെയ്യാൻ. പലരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ചെയ്യണം, ഒരാളായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഒരാൾ പറയുന്നു അത് പോരാ. ഇപ്പോ ഈ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും ഒക്കെ പഴയ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങളൊക്കെ വരുമ്പം അവർ പണ്ഡിത സദസ്സ് കൂടിയാണ് തീരുമാനിക്കുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി ഇരുന്നിട്ടില്ല. ഇപ്പൊ ഞാനിരുന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചൊന്നും ശരിയാവത്തില്ല. ഇത് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ആൾക്കാർ കൂടി ചേർന്ന് ചർച്ച ചെയ്ത് ഒരഭിപ്രായം രൂപീകരിക്കണം. ഈ വത്തിക്കാൻ കൗൺസിൽ എന്നൊക്കെ പറയുന്ന അതാണ്. അവർ ഓരോ വർഷവും അവരുടെ തിയോളജിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും കൂട്ടിച്ചേർക്കാനും ഒക്കെ ഒരാളല്ല ചെയ്യുന്നു, പണ്ഡിതന്മാരൊരു ഗ്രൂപ്പ് ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇതിന്നതാകാമെന്ന് പറയും. അങ്ങനെയാണ് അവർ പിന്നീട് അവരുടെ സുഹന്ന ദോസുകൾ അത് എന്നൊക്കെ പറയുന്ന ഏർപ്പാടുകളൊക്കെ ഡിക്രികളൊക്കെ അവരങ്ങനെ പുറത്തിറക്കുന്നത്. ഇതാരെങ്കിലും അവരവരുടെ മുറിയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി വിട്ടിട്ട് ആൾക്കാരുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയല്ല, അവരെല്ലാവരും കൂട്ടിയിരുത്തി സംസാരിച്ച് ഒരു വന്നിട്ട് ശിവരിന്ന് അത് വിടണം. ഇവിടെ അങ്ങനെയല്ല, ആരെങ്കിലും 10,000 രൂപ ശമ്പളം പെൻഷൻ കൊടുത്തിരുത്തുന്ന ആരെങ്കിലുമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, വേറെ ആർക്കും സമയമില്ല. എല്ലാവരുടെ അഭിപ്രായം ചോദിക്കണം, എന്നിട്ടൊരു അഭിപ്രായം രൂപീകരിച്ചു വേണം ഇതൊക്കെ ചെയ്യാം. അപ്പോഴല്ലേ അറിയാൻ പറ്റും ഇതിലെന്തൊക്കെയാണ് ശരി തെറ്റ്, എന്തൊക്കെ മാറ്റം വരുത്തണം. മറ്റുള്ളവരെ കണ്ടുപഠിക്കണം.